സൂര്യൻ കത്തി നിൽക്കും വാനം വീണ്ടും കൈകൾ നീട്ടും മുന്നിൽ മൂടും മഞ്ഞുമായ്ക്കാനെത്തി പുതുപുലരി താഴെ പീലിക്കൂടു കൂട്ടി ഓരോ കോടി തൂവൽ തുന്നി നാളും എണ്ണിക്കാത്ത പക്ഷിക്കുള്ളിൽ തുടിമുറുകി വരുന്ന പിഴവ് വെട്ടി ജയിച്ചു കടക്കണമെന്നത് മറ്റൊരു തൊന്തരവ് ഒത്തിരി ഒത്തിരി മോഹവും വഴിയിൽ ഇത്തിരി ഇത്തിരി ഭാഗ്യവും ഉള്ളവനൊക്കെയും ഒഴി ഒടുവിലും നേടും വീര്യം ശിരകളിൽ തുടരുക സതീരം ചുവടുകൾ അതിലൂടെ ഒരു യാനം എഴുതേണം നാളെ നാളിൻ താളിൽ പുത്തനായ ചരിതം കൂട്ടിലിരുന്നു മെനഞ്ഞ കനവും കൂട്ടിയെടുത്തു പറന്നു ദിനവും മാനസമെന്ന വിമാനമുയർന്നു മുകിൽ കര ചുറ്റി വരും ഒത്തിരി ഒത്തിരി മോഹവും വഴിയിൽ ഇത്തിരി ഇത്തിരി ഭാഗ്യവും ഉള്ളവനൊക്കെയും ഓടി ഒടുവിലൊന്നും നേടും കുത്തിയാലും വാശിക്കില്ല മാറ്റമെങ്കിൽ ദൂരം ദൂരെ മാഞ്ഞു പോകും താനെ മറുചൊടിയിൽ ആവേശത്തിൻ ചൂടറിഞ്ഞാൽ വാനം പോലും താണുപോരും കാറും കോടും മാറി നിൽക്കും ദൂരെ മറവുകളിൽ ശയകമേ പൂട്ടിയടച്ചു കഴിഞ്ഞ സമയം മാറി മറിഞ്ഞു മനസ്സു കൊതിച്ചൊരു കാലമണങ്ങുമോ ഒത്തിരി ഒത്തിരി മോഹവും വഴിയിൽ ഇത്തിരി ഇത്തിരി ഭാഗ്യവും ഉള്ളവനൊക്കെയും ഓടി ഒടുവിടുന്നു.